ബ്രഹ്മസൂത്രം ആകാശാധികരണം ആകാശസ്ഥലിംഗ 22 സൂത്രം. ഈ അധികരണത്തിൽ ഒരു സൂത്രമേ ഉള്ളൂ. ഇവിടെ ആകാശ ശബ്ദം കൊണ്ട് എന്തർത്ഥം ആഗ്രഹിക്കേണ്ടത്? ആകാശ ശബ്ദം കൊണ്ട് ഭൂതാകാശം എന്ന് ഒരു കൂട്ടർ പറയുന്നു. അല്ല, ആകാശ ശബ്ദം കൊണ്ട് ബ്രഹ്മത്തെ ഗ്രഹിക്കണം. അതിൻ്റെ പുറപക്ഷവും സിദ്ധാന്തമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അസിലോകസ്യകാഗതിരിത്യാകാശിതിഹോവാച്ചസർവാണിവഹവായിമാനിഭൂതാനിയാകാശാദേവസമുത്പദ്യന്തേയാകാശംപ്രത്യസ്തംയന്തിആകാശഹ്യഏവഏഭ്യുജ്യായാനാകാശപരായണം. ഇതാണ് വിഷയവാക്യം. ഇതിൽ നിന്ന് ആകാശ ശബ്ദത്തിൽ നിന്ന് എന്താ ധരിക്കേണ്ടത്? അതുകൊണ്ട് പുറപക്ഷ പറയുന്നു, സംഭവതി ചൈഹ മുഖ്യ സൈവാകാശ ഗ്രഹണം. ഇവിടെ ആകാശം എന്നുള്ള അർത്ഥം തന്നെ എടുക്കണം. പിന്നെ ഭൂതാകാശ പരിഗ്രഹേ വാക്യശേഷന് ഉപപദ്യത സർവാണി ഇമാനി ഭൂതാനി ആകാശാദേവ സമുത്പദ്യന്തേരി. ഭൂതാകാശം നടത്തു കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന വാക്യവുമായിട്ട് യോജിക്കത്തില്ല. അവിടെ പറഞ്ഞിരിക്കുന്നു സർവാണി ഹവ ഇമാനി ഭൂതാനി, ഭൂതങ്ങളെല്ലാം ആകാശത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നൈഷദോഷ അത് ദോഷമൊന്നുമില്ല. ഭൂതാകാശ്യവി വായു അതിക്രമേണ കാരണത്വത്തെ ഒരുപക്ഷി പറയുന്നു. വായു തുടങ്ങിയ ക്രമത്തിൽ ഭൂതാകാശവും സർവകാരണമാണ്. വിജ്ഞായുദേഹി അത് ശ്രുതി തന്നെ പറയുന്നു. തൈത്തിരിയും തസ്മാത് വായു തസ്മാത് ആത്മനാകാശ സംഭൂതാകാശാത് വായു വായുരഗ്നി. ആകാശത്തിൽ നിന്നാണ് ആത്മാവിൽ നിന്ന് ആകാശമുണ്ടായി. ആകാശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്ന് അഗ്നി. ഈ ക്രമത്തിൽ സൃഷ്ടി ഉണ്ടായി എന്ന് പറയുന്നു. അപ്പോൾ ആകാശത്തിൽ നിന്ന് സൃഷ്ടി സംഭവിക്കാം. ജായസ്തു പരായണസ്തു അഭി ഭൂതാന്തര അപേക്ഷയാപദ്യേത്തെ ഭൂതാകാശ്യാപി ജ്യായാൻ പൃഥിവ്യ ജ്യായാൻ അന്തരീക്ഷ പറയുന്നു. ജ്യായാൻ ആദി ദിവോ ജ്യായാൻ ഏഭ്യ ലോകേഭ്യ എന്നെല്ലാം പറയുന്നു. പൃഥിവിയേക്കാൾ അത് ശ്രേഷ്ഠമാണ്, അന്തരീക്ഷത്തെക്കാൾ ശ്രേഷ്ഠമാണ്, ആദിത്യനേക്കാൾ ദിലോകത്തെക്കാൾ ശ്രേഷ്ഠമാണ് എന്നെല്ലാം പറയുന്നതും ആകാശത്തിന് യോജിക്കും. ഭൂതാകാശത്തിന് ജായസ്തു പരായണത്വേ ആകാശമാണ് വിജ്ഞ രാതീർധാതു പരായണം. അങ്ങനെ പരായണത്വം പറയുന്നു, ആശ്രയത്വം. ഇതെല്ലാം ഭൂതാകാശത്തിന് യോജിക്കും. ഭൂതാന്തര അപേക്ഷയ ഉപപദ്ധ്യത, എങ്ങനെ മറ്റു ഭൂതങ്ങളെ അപേക്ഷിച്ച് പൃഥ്വിയാദികളെ അപേക്ഷിച്ച് ആകാശം ശ്രേഷ്ഠമാണ്, ആശ്രയമാണ്. ഭൂതാന്തര അപേക്ഷയ ഉപപദ്ധ്യത ഭൂതാകാശ്യാപി തസ്മാത് ആകാശശബ്ദേന ഭൂതാകാശസ്യ ഗ്രഹണം ഇത്യവം പ്രാപ്തി ബ്രൂമഹ. അതുകൊണ്ട് ആകാശശബ്ദം കൊണ്ട് ഭൂതാകാശത്തെ ഗ്രഹിക്കണം. നിത്യവും പ്രാപ്തി ബ്രഹ്മഃ ആകാശഃ തദ്ലിംഗാത്. വേദവാക്യങ്ങളിൽ നിന്നും അർത്ഥം കണ്ടെത്തുന്നതിന് തൻ്റെ മനസ്സിലൊരർത്ഥമുണ്ടെങ്കിൽ അത് കണ്ടെത്താം, പക്ഷെ അത് അത്ര എളുപ്പമല്ല. കാരണം അത് പൂർവാപരമായി ചിന്തിച്ച് തൻ്റെ മനസ്സിലുള്ള അർത്ഥം അത് തന്നെയാണ് വേദത്തിൻ്റെ ശരിയായ അർത്ഥമെന്ന് സ്ഥാപിക്കണം. അതുകൊണ്ടാണ് ഇത്രയും ചർച്ച വേണ്ടി വരുന്നത്. ഇല്ലെങ്കിൽ പറയാം, ഗുരു പറയുന്നു, ശേഷി അംഗീകരിക്കുന്നു, അവിടെ പിന്നെ ചോദ്യമില്ല. ശ്രദ്ധയുണ്ടെങ്കിൽ അത് മതി. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ തത്വത്തെ ഗ്രഹിക്കുന്നവന് ശ്രദ്ധയുണ്ട്. ഇതാണ് തത്വം. പക്ഷെ ചോദ്യം ചോദിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അതില്ല, കേവല ശ്രദ്ധ. അതുകൊണ്ട് ഞാൻ ഗുരു പറയുന്നത് സ്വീകരിക്കുമെന്ന് ഇവിടെ പറയുന്നില്ല. അത് ശരിയാണോ തെറ്റാണോ എന്ന് വിചാരം ചെയ്യണം. ആ വിചാരത്തിനാണ് മീമാംസ എന്ന് പറയുന്നത്. വേദ താത്പര്യത്തെ നിർണയിക്കുന്നതിന് മീമാംസ കൂടിയേ തീരും. അപ്പൊ ആ വിചാരം കൊണ്ട് വേദാർത്ഥത്തെ നിർണയിക്കുന്നതിന് അവര് തന്നെ ചില പ്രമാണങ്ങളെ സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത് ആകാശഃ തത് ലിംഗാത്. വിചാരത്തിൽ ഒരു മുഖ്യമായ പ്രമാണമാണ് ലിംഗം എന്ന് പറയുന്നത്. സാധാരണ അനുമാനം നടത്തുന്നിടത്ത് പറയും, പർവ്വതത്തിൽ വന്നി ഉണ്ട്, പുകയുള്ളതുകൊണ്ട്, ധൂമമുള്ളതുകൊണ്ട്. ധൂമം ഹേതു ലിംഗമാണ്. അതുപോലെ ശബ്ദമീമാംസയിലും ഉണ്ട് ലിംഗം എന്ന് പറയുന്നു. അത് മീമാംസയിൽ പറയുന്നു. അവർക്കുമുണ്ട് പ്രമാണങ്ങൾ. അവർ പറയുന്ന പ്രമാണങ്ങൾ ശ്രുതി, ലിംഗം, വാക്യം, പ്രകരണം, സ്ഥാനം, സമാഖ്യ, ഇതാണ് അവരുടെ മുഖ്യമായി വരുന്ന ആറ് പ്രമാണങ്ങൾ. സാധാരണ മറ്റ് നമ്മൾ പറയുന്ന പ്രമാണങ്ങൾ പോലെ അല്ല. അതിലൂടെ നിർണയിക്കണം അതിന് ശ്രുതിയുണ്ടോ, ലിംഗമുണ്ടോ, വാക്യമുണ്ടോ എന്നിങ്ങനെ പരിശോധിക്കുന്നു ആ തത്വത്തിന്. ശങ്കരാചാര്യർ പറയുന്ന ബ്രഹ്മതത്വം. ആ തത്വം നിങ്ങളുടെ മനസ്സിലുണ്ട്, ശരിയാണ്. പക്ഷെ ശ്രുതി അത് വെളിപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ എന്താണ് അതിന് പ്രമാണം? അപ്പോൾ ഈ പ്രമാണങ്ങളെല്ലാം കാണിക്കേണ്ടി വരും. ശ്രുതി പ്രമാണത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, ഇതി ശ്രുതേഹേ, ഇങ്ങനെ ശ്രുതിയുണ്ട്, ഞാൻ പറയുന്ന തത്വം മീമാംസകർ അംഗീകരിക്കണം. എന്തുകൊണ്ട്? പ്രമാണമുള്ളതുകൊണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്നത് പുസ്തകമാണ്, അത് മറ്റുള്ള എല്ലാവരും അംഗീകരിക്കണം. എന്തുകൊണ്ട്? എൻ്റെ കയ്യിൽ പ്രമാണമുണ്ട്. എൻ്റെ കണ്ണ്, ചക്ഷുരേന്ദ്രിയ, അതാണ് പ്രമാണം. പ്രമാണത്തിലൂടെ ഞാൻ നിർണയിച്ച കാര്യമാണ് ഇത് പുസ്തകമാണെന്ന്. അപ്പോൾ ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ നിർണയിക്കുന്നിടത്ത് അത് സർവസമ്മതമായ കാര്യമാണ്. എന്തുകൊണ്ട്? എല്ലാവർക്കും പരിചയമുള്ളതാണ്, എല്ലാവരുടെ കയ്യിലും ഉണ്ട് ചക്ഷുരേന്ദ്രിയും. അപ്പൊ ഞാൻ പറയുന്നത് പുസ്തകമാണെന്ന് പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കും, അവിടെ തർക്കമില്ല. ശ്രുതി എന്ന് പറയുന്നത് അങ്ങനെയല്ല, ശബ്ദാത്മകമാണ്. അതിന്റെ താല്പര്യവും ഇതുപോലെ തർക്കമില്ലാതെ എല്ലാവരും അംഗീകരിക്കും. എല്ലാവരും എന്ന് പറയുമ്പോൾ ശ്രുതിയുടെ താല്പര്യത്തെ നിർണയിക്കുന്ന മീമാംസയിൽ പരിചയമുള്ളവർ. അതിനെക്കുറിച്ച് പരിചയമില്ലാത്തവർക്ക് കഴിയത്തില്ല. അപ്പം അവരെ സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ പറയുന്ന തത്വത്തിന് ഇന്ന പ്രമാണമുണ്ട്. ശബ്ദസാമർഥ്യം, ലിംഗത്തിന് പറയുന്ന എന്താണ്? ശബ്ദസാമർഥ്യം. സാമർഥ്യം സർവശബ്ദാനാം ലിംഗമിത്യ വിധീയത. ഒരു ശബ്ദത്തിന് അർത്ഥത്തെ ബോധിപ്പിക്കുന്ന ആ സാമർഥ്യം കുമാരലഭട്ടൻ പറയുന്നതാണ്. ഏറ്റവും വലിയ മീമാംസകനാണ്, മീമാംസകന്മാരുടെ എല്ലാം ആചാര്യനാണ്. ആ ശബ്ദത്തിൽ അർത്ഥത്തെ ബോധിപ്പിക്കുന്ന ആ സാമർഥ്യം, അല്ലാതെ എന്താ ബ്രഹ്മം അത് ശ്രുതി പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിചാരം ചെയ്യുന്നവരംഗീകരിക്കില്ല. എന്തുകൊണ്ടത് പറഞ്ഞു? അവരെ ബോധ്യപ്പെടുത്തണം. അപ്പോൾ പ്രമാണത്തെ കാണിക്കണം. ലിംഗ പ്രമാണമാണ് ശബ്ദ സാമർഥ്യം എന്ന് പറയുന്ന പ്രമാണം അവിടെ ഉണ്ട്. അതുപോലെ ഓരോ പ്രമാണങ്ങളും അവിടെ കാണിച്ച് അത് പ്രമാണസിദ്ധമാണ് ഞാൻ പറയുന്ന കാര്യം എന്ന് ബോധിപ്പിക്കണം. ഇതിനെന്താ പറയുന്നു? ഉത്തരമീമാംസ എന്നാ പറയുന്നു. ഉത്തരമീമാംസ എന്ന് പറയുന്നത് പൂർവമീമാംസയുടെ ഭാഗമാണ്, അതിൻ്റെ ഒരു തുടർച്ചയാണ്. രണ്ടിടത്തും വിഷയത്തിന് വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ വിചാരം ഒരേ രീതിയിൽ തന്നെ. അവിടെ ഒരു തരത്തിലൊരു വിചാരം, ഇവിടെ മറ്റൊരു തരത്തിലൊരു വിചാരം, അതംഗീകരിക്കില്ല. പൂർവമീമാംസയിൽ എങ്ങനെയാണോ ശ്രുതിയുടെ താല്പര്യത്തെ മനസ്സിലാക്കാൻ വിചാരം ചെയ്തത്, അതേ രീതികൾ തന്നെ ഇവിടെ അവലംബിക്കണം. എന്തുകൊണ്ട്? രണ്ട് ശബ്ദമാണ്, രണ്ട് ശ്രുതിയാണ്. അതുകൊണ്ടാണ് ശ്രുതിയെ ആശ്രയിച്ച് പ്രാമാണികമായി വിചാരം ചെയ്യുന്നത് ആണ് മീമാംസ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പറയാറുള്ളത് ശങ്കരാചാര്യർ എഴുതിയിരിക്കുന്ന മുഴുവൻ മീമാംസകർക്ക് വേണ്ടിയിട്ടാണ്, എന്നുവെച്ചാൽ വൈദികർക്ക് വേണ്ടിയിട്ടാണ്, വേദാർത്ഥ വിചാരം ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ്. സാധാരണക്കാരന് വേണ്ടിയിട്ടല്ല. എന്നാൽ സാധാരണക്കാരനും ഇത് ഉപകരിക്കട്ടെ എന്ന് എഴുതിയാണ് പിൽക്കാലത്ത് പലരും പ്രകരണ ഗ്രന്ഥങ്ങൾ എഴുതിയത്. അതിൻ്റെ ഇത്തരം വിചാരങ്ങളൊന്നുമില്ല. എന്താണോ തത്വം അത് പറയുക, അത് മാത്രം ഉദ്ദേശിച്ചു. എന്നുവെച്ചാൽ ഈ മീമാംസ സാരത്തെ വെളിപ്പെടുത്തൽ. അപ്പോൾ വൈദികന് മാത്രം ഉദ്ദേശിച്ച് എഴുതിയത് ഇത്, അവരെ മാത്രം ഉദ്ദേശിച്ചുള്ള വിചാരമാണിത്. അപ്പോൾ വൈദികനെ സംബന്ധിച്ചിടത്തോളം വേദവുമായിട്ടും വേദമീമാംസയുമായിട്ടും പരിചയമുണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു ഉദ്ദേശിച്ചിട്ടാണിത്. അതുകൊണ്ടാണ് അത്തരം വേദവുമായിട്ടോ വേദമീമാംസയുമായിട്ടോ പരിചയമില്ലാത്ത നമ്മൾക്കിത് കേൾക്കുമ്പോൾ ഒരു അപരിചിതത്വം തോന്നുന്നു. ബ്രഹ്മവും ഇതുമായിട്ട് എന്താ ബന്ധം എന്ന് തോന്നിപ്പോവും. ബ്രഹ്മത്തെ അറിയണമെന്ന് പറയുന്നു, അതിന് വേദത്തെക്കുറിച്ച് വിചാരം ചെയ്താൽ എങ്ങനെയാണ്? രണ്ടും തമ്മിൽ എന്താ ബന്ധം? അതുകൊണ്ട് പലരും പറയും, പലരും അല്ല മിക്കവാറും എല്ലാവരും, അത് ബ്രഹ്മത്തെ അറിയണമെങ്കിൽ അതിനെന്തെങ്കിലും സാധന ചെയ്യണം. ഉദ്ദേശിക്കുന്നത് ബ്രഹ്മത്തെ ധ്യാനിക്കണം. ബ്രഹ്മത്തെ ധ്യാനിച്ചാൽ ബ്രഹ്മത്തിന്റെ സാക്ഷാത്കാരം ഉണ്ടാകും. നിങ്ങൾ ബ്രഹ്മസൂത്രം പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ബ്രഹ്മത്തെ അറിയാൻ പറ്റും? ഒന്നാമത് അത് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല. രണ്ടാമത് അതിൽ പറയുന്നത് എന്താണ്? ആ ശ്രുതിയിൽ ഇങ്ങനെ പറഞ്ഞു, ഈ ശ്രുതിയിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പോ ഇതിന് സാധന വേണ്ടേന്ന് ചോദിക്കും. അപ്പൊ സാധന എന്ന് പറയുന്നത് എന്താണെന്നറിയാ അറിയാത്തതാണ് ഒരു കാരണം അങ്ങനെ ചിന്തിക്കുന്നതിന്. കണ്ണടച്ചിരുന്നാലേ സാധനയാവും എന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. പലരുടെയും ധാരണ അതാണ്, തലയ്ക്ക് കിറുക്ക് പിടിക്കുന്ന എന്തെങ്കിലും ചെയ്യണം എന്നാലേ സാധനയാവും. സാധന എന്ന് പറഞ്ഞാൽ ഉപായം, സാധ്യമായ ഉപേയമായ ഏതിനെയും സാധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപായമാണ് സാധന എന്ന് പറയുന്നത്. അന്നത്തിൻ്റെ ഉപായമാണ് പാചകം, അത് സാധനയാണ്. എല്ലാ പ്രവൃത്തികളും സാധനയാണ്. സാധന എന്ന് പറഞ്ഞാൽ കണ്ടടച്ചിരിക്കുന്ന മാത്രമല്ല, ഇവിടെ എന്തെല്ലാം പ്രവൃത്തി ചെയ്യുന്നുണ്ടോ ഒരു സാധ്യത്തെ ഉദ്ദേശിച്ച് എന്ത് പ്രവൃത്തി ചെയ്താലും അത് സാധനയാണ്. അല്ല, സാധന എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊരു സാധനമില്ല. അങ്ങനെ ഇവിടെ ബ്രഹ്മത്തെ ഒരു സാധ്യമായി കരുതുകയാണെങ്കിൽ, ബ്രഹ്മമോ അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനമോ ബ്രഹ്മസാക്ഷാത്കാരമോ, ചിലർക്ക് അങ്ങനെയുണ്ട്. ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ കുറച്ച് വെയിറ്റുണ്ട്, ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാൽ ഏ നിസാരം. ചിലർക്ക് ബ്രഹ്മ അനുഭൂതി എന്ന് പറഞ്ഞാല് തലയ്ക്ക് പിടിക്കത്തുള്ളൂ. ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് വെറും പുച്ഛം. എന്തോന്ന് ബ്രഹ്മജ്ഞാനം? ഇങ്ങനെയുള്ള പലതരത്തിലുള്ള കൃത്യങ്ങളുടെ ഇടയിലാണ് നമ്മളിത് പറയുന്നത്. അപ്പോ സാധന എന്ന് പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നിനുള്ളതല്ല, ഏതൊരു സാധ്യത്തിനും വേണ്ടിയിട്ടുള്ളതാണ് സാധന. ഇവിടെ തത്വജ്ഞാനത്തിൻ്റെ സാധന എന്ന് പറയുന്നത് വിചാരമായിട്ടാണ് പറയുന്നത്. എവിടെ പറയുന്നത്? ശ്രുതി പറയുന്നു, അല്ലാതെ നമ്മളാരും പറയുന്നതല്ല, അല്ലെങ്കിൽ ശങ്കരാചാര്യർ പറയുന്നതല്ല. തത്വം, സത്യം, പരമാർത്ഥം, ആ പരമാർത്ഥത്തെ ബോധിക്കണമോ അവിടെ ശ്രോതവ്യോ മന്ദവ്യോ നിരധ്യാസിതവ്യ ശ്രുതി എന്ന് പറയുന്നു. ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ്? എന്തോ ഒരു സാധനം പിടിച്ചാൽ കിട്ടാത്ത ഒരു സാധനമാണ്. അതിനെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊരു സാധന ചെയ്യണം, കഠിനമായ സാധന ചെയ്യണം. ആ തലകുത്തി നിൽക്കണം, ഇന്നാരിന്നാരൊക്കെ തലകുത്തി നിന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാനും നിൽക്കണം എന്ന് കരുതി ഓരോ അഭ്യാസങ്ങൾ ചെയ്യുന്നു. എന്താണ് കഥ അറിയാതെ, എന്നിട്ട് അത് സാധന എന്ന് പറയുന്നു. ഓ, തത്വജ്ഞാനത്തിന്റെ സാധന അതൊന്നുമല്ല, അത് ശ്രവണ മനന നിങ്ങളാണ് അതിൻ്റെ സാധന. തത്വസാക്ഷാത്കാരം അല്ലെങ്കിൽ മുക്തി, അതാണ് മുഖ്യമായ സാധന. മറ്റ് ഓരോ സാധനയ്ക്കും അതിൻ്റെ ഫലമുണ്ട്. പാചകം ചെയ്താൽ അന്നം കിട്ടും, അന്നം കഴിച്ചാൽ വിശപ്പ് മാറും, അതിൻ്റെ സാധനയാണത്. നിവർത്തി എന്ന് പറയും, വിശപ്പ് മാറുക, അതിൻ്റെ ഉപായമാണ് ഭക്ഷണം കഴിക്കുക. അപ്പൊ സർവത്ര എന്താണ് വ്യവഹാരം എന്ന് പറയുന്നത്? സാധ്യ സാധന രൂപത്തിലാണ്. അതിൽ ഇവിടുത്തെ സാധനം എന്ന് പറയുന്നത് തത്വ സാക്ഷാത്കാരത്തിന്റെ അല്ലെങ്കിൽ തത്വജ്ഞാനത്തിന്റെ സാധനം എന്ന് പറയുന്നത് ശ്രവണമനനങ്ങളാണ്. ശ്രവണത്തിൽ തുടങ്ങി മനനത്തിലൂടെ നിധിധ്യാസനത്തിൽ അവസാനിക്കുന്നതാണ്. അതിൽ നിശ്ചയാത്മകമായ ആ നിധിധ്യാസനത്തിൽ എത്തണമെങ്കിൽ അതിന് മുമ്പ് അവിടെ വിചാരം ആവശ്യമാണ് എന്നാണ്. അപ്പൊ ഇവിടുത്തെ സാധനം ഇതാണ്, മുഖ്യമായ സാധന എന്ന് പറയുന്നത് ഇതാണ്, വേറെ സാധനയൊന്നുമില്ല. വെറുതെ കണ്ണടച്ചുകൊണ്ടൊന്നും യാതൊരു പ്രയോജനമില്ല. അപ്പോ ആ വിചാരത്തിന്റെ മാർഗം എന്താണെന്നറിയണം, വിചാരമാണെന്നറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ ശ്രുതി തന്നെ നിർദ്ദേശിച്ചു വിചാരം ചെയ്യണം, മന്തവ്യ. ശ്രുതി തന്നെ പറയുന്നു. അപ്പോ എന്തിനു വിചാരം ചെയ്യണം? ശ്രുതിയെ ആശ്രയിച്ച് തത്വത്തെ വിചാരം ചെയ്യണം. അതെങ്ങനെ? അതിനെ കുറിച്ച് ചിന്തിച്ചു വിചാരം ചെയ്യേണ്ടത് ശ്രുതിയുടെ താല്പര്യം എന്തെന്നാണ്. അപ്പൊ അതിന് ചില മാനദണ്ഡങ്ങൾ ആവശ്യമാണ്. അപ്പോ വേദവുമായി ബന്ധമുള്ളവര്, വേദവുമായിട്ട് നല്ല പരിചയമുള്ള വൈദികന്മാർക്ക് ഇതെല്ലാം കേട്ടുകഴിഞ്ഞാൽ എളുപ്പം മനസ്സിലാവും. വേദത്തിന്റെ സംസ്കാരമുള്ളവർ ഉള്ളവർക്ക്, അതില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം എന്തോ നമ്മൾ കേട്ടിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധമില്ലാതെ വരും. പിന്നെ ഇന്ന് എല്ലാം വന്നിട്ടുള്ള ഒരു തകരാറ്, വേദം എന്ന് പറയുന്നത് സാർവത്രികമായില്ല, അല്ലെങ്കിൽ അതിനെ അങ്ങനെ ആക്കിയില്ല. വേദമെന്ന് പറയുന്നത് അത് കേൾക്കാനും പറയാനും ത്രൈവർണികർക്കേ അവകാശമുള്ളൂ, ബാക്കിയുള്ളവർക്ക് ഒന്നും അതിന് അധികാരമില്ല എന്ന് പറഞ്ഞപ്പോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, ആധ്യാത്മികമായ കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ മറ്റു മാർഗങ്ങളെ അവലംബിച്ചു. അതാണ് മറ്റ് ശാസ്ത്രങ്ങളും ഉപായങ്ങളും അഭ്യാസങ്ങളും എല്ലാം നിലവിൽ വരാൻ കാരണം, വൈദികമായ മാർഗത്തെ വിട്ടിട്ട്. അപ്പോൾ ലോകത്തിൽ ഭൂരിപക്ഷം ജനങ്ങളും അവരുടെ ഇടയിൽ പ്രചരിച്ചത് മറ്റ് ഉപായങ്ങളും സാധനാ മാർഗങ്ങളുമാണ്. അപ്പോൾ മനുഷ്യന് പരിചിതമായി തീർന്നത് മറ്റു കാര്യങ്ങളാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധന്റെ ഉപദേശം, അത് അതിന് വേദത്തിന്റെ ആവശ്യമില്ല, അതിന് ധാരാളം പ്രചാരം കിട്ടി. എന്തുകൊണ്ട്? വേദത്തിന് അധികാരമില്ലാത്തവർക്കും അതിലൂടെ എന്താണ് തത്വം എന്നറിയാൻ കഴിയും. ഇതുപോലെ മറ്റ് സമ്പ്രദായങ്ങളെല്ലാം വന്നതിനൊരു പ്രധാന കാരണം ഈ വേദ അധികാര നിർണയം ആണ് അതിനൊരു സംഭവം. അപ്പോൾ വൈദികമായ മാർഗമെന്ന് പറയുന്നത് സമൂഹത്തിന് അന്യമായിപ്പോയി. അപ്പോൾ അതിനങ്ങനെ നിർത്തുന്നതിന് ശങ്കരാചാര്യർ സഹായിച്ചു. ഇത് ജനങ്ങളുടെ കയ്യിൽ എത്താതിരിക്കുന്നതിന്. അപ്പോൾ അതുകൊണ്ടാണ് പൊതുവേ ഇതിലൊരു അപരിചിതത്വം വരികയും ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ പോയത്. ഇതാണ് സാധന എന്നുള്ളത് തിരിച്ചറിയാൻ പോയത്. ഇതല്ലാതെ മറ്റ് എന്തോ ചില സാധനങ്ങളുണ്ട്, അതൊക്കെയാണ് മുഖ്യമാണെന്നൊക്കെ ഉള്ള ധാരണ ഉണ്ടാവാൻ കാരണം അതാണ്. ഇന്ന് ഇതൊക്കെ കൂടുതലും ചിന്തിക്കുന്നത് ശൂദ്രന്മാരാണ്, എന്നുവെച്ചാൽ വേദത്തിന് അധികാരമില്ലാത്തവർ. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് ഈ പറയുന്നതെല്ലാം അപരിചിതത്വം തോന്നും. ശുദ്ധൻ എന്ന് പറഞ്ഞാൽ വേദവുമായി പരിചയമില്ലാത്ത ആരായിരുന്നു, ജാതി ഉദ്ദേശിച്ചല്ല പറയുന്നു. അതുകൊണ്ട് ഇത് ഒരു സാധനയാണെന്നുള്ള ധാരണ പോലും മനുഷ്യന്റെ മനസ്സിൽ നിന്ന് പോയി. പക്ഷെ ശ്രുതി എന്താ നിർദ്ദേശിച്ചത്? ഇതിനെയാണ് സാധനയായി നിർദ്ദേശിച്ചത്. തത്വനിർണയത്തിന് ഇതല്ലാതെ വേറൊരു സാധനയില്ല. അതിനതിൻ്റെ നിയമങ്ങൾ അറിഞ്ഞിരിക്കണം. ആ നിയമത്തിൽ പെടുന്ന മുഖ്യമായ ഒന്നിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് തദ്ലിംഗാത്, ലിംഗപ്രമാണം ഉള്ളതുകൊണ്ട്, ശബ്ദസാമർഥ്യം ഉള്ളതുകൊണ്ട്. ആ ശബ്ദത്തെക്കുറിച്ച് ചിന്തിക്കുക, അപ്പം മനസ്സിലാകും ആ ശബ്ദം തത്വത്തെ വെളിപ്പെടുത്തുകയാണ്. ആ തത്വത്തെ വെളിപ്പെടുത്തുന്നതിന് ശബ്ദങ്ങൾക്ക് കഴിവുണ്ട്. ഇത്തരത്തിലാണ് ഇവിടെ തത്വനിർണയത്തെ ചെയ്യുന്നത്. അതാണ് അടുത്ത് പറയുന്നത്, ആകാശ ശബ്ദേന ബ്രഹ്മണോ ഗ്രഹണയുക്തം. ആകാശ ശബ്ദത്തിന് അങ്ങനെ ഒരു സാമർഥ്യമുണ്ട്. അത് മീമാംസയുടെ മര്യാദ അനുസരിച്ച് പറയുകയാണ്, അല്ല വെറുതെ താനങ്ങ് പറയുകയല്ല. ശങ്കരാചാര്യരുടെ ഉള്ളിലുണ്ട് ബ്രഹ്മ, പക്ഷെ അത് ശ്രുതിയിലൂടെ വെളിപ്പെടുത്തുന്നു, അതുകൊണ്ട് പറയുകയാണ്. ആകാശ ശബ്ദത്തിന് അങ്ങനെ ഒരു ശേഷിയുണ്ട്, ഒരു സാമർഥ്യമുണ്ട്. ബ്രഹ്മണോ ഗ്രഹണയുക്തം കുതഃ തദ്ലിംഗാത്, അതിന് ആ സാമർഥ്യം ആ ശബ്ദത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ ആ ശബ്ദത്തിൽ നിന്ന് ബ്രഹ്മത്തെ ഗ്രഹിക്കാം. ബ്രഹ്മത്തെക്കുറിച്ച് ബോധമുള്ളവൻ ശ്രുതിയെ പൂർവാപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള എല്ലാ സന്ദർഭങ്ങളിലും അത് ബ്രഹ്മത്തെയാണ് വെളിപ്പെടുത്തുന്നത്, തത്വത്തെയാണ് വെളിപ്പെടുത്തുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. അല്ലാത്തവൻ നോക്കിയാൽ കാണത്തില്ല. ശങ്കരാചാര്യർക്ക് മുമ്പും പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ശങ്കരാചാര്യർക്ക് വെളിപ്പെട്ട ആ ബ്രഹ്മത്തെ അവർക്ക് ആർക്കും വെളിപ്പെട്ടിട്ടില്ല. വേദത്തെ വ്യാഖ്യാനിച്ചവർ അങ്ങനൊരു വേദവ്യാഖ്യാനം ഇന്ന് കിട്ടുന്നേയില്ല. ഒരുപക്ഷെ ആരെങ്കിലും അത് ചെയ്തിരിക്കും, പക്ഷെ അതൊന്നും ഉപലബ്ധമല്ല. പക്ഷെ ശങ്കരാചാര്യരെ സംബന്ധിച്ചിടത്തോളം അത് വേദത്തിൽ കണ്ടെത്തി, വേദത്തിൽ നിന്നത് വെളിപ്പെട്ട് വേദത്തിൽ അത് കണ്ടെത്തുകയും ചെയ്തു. വേദത്തിൽ നിന്ന് വെളിപ്പെട്ടു എന്ന് പറയുമ്പോൾ അഹം ബ്രഹ്മാസ്മി, തത്വമസി തുടങ്ങിയ ഭാഗങ്ങളിൽ അത് വ്യക്തമാകുന്നു. അസ്പഷ്ട ബ്രഹ്മലിംഗങ്ങൾ എവിടെയാണോ വ്യക്തമായും അങ്ങനെ ധരിക്കാൻ കഴിയാത്തത്, ഉദാഹരണം ആകാശം എന്ന് പറഞ്ഞാൽ അങ്ങനെ ധരിക്കും. അങ്ങനെയുള്ള ഭാഗങ്ങളിൽ അത് കണ്ടെത്തുകയും ചെയ്തു. എങ്ങനെ? വിചാരത്തിലൂടെ. അതാണെന്ന് കണ്ടെത്തി. അതുകൊണ്ട് തത്വനിർണയത്തിൻ്റെ മുഖ്യമായ ഉപായം എന്ന് പറയുന്നത് ഇതാണ്, ശ്രവണവും മനനവും. അതിന് ഇത് ഈ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള ശ്രവണം മനനം എന്ന് പറയുമ്പോൾ അതിന് ചില പ്രമാണങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പരസഹി ബ്രഹ്മണ ഇതലിംഗം, പരബ്രഹ്മത്തെ ബോധിക്കുന്നതിനുള്ള സാമർഥ്യം ഇവിടെ ഉണ്ട്. ആകാശം എന്നുള്ള ശബ്ദം ഉപയോഗിച്ചാലുമുണ്ട്. എങ്ങനെ? സർവാണി ഹവായിമാനി ഭൂതാനി ആകാശാദ ആകാശാദേവ സമുത്പദ്യന്തേ, ഈ സർവഭൂതങ്ങളും ആകാശത്തിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് പറയുന്നതെന്ന് തന്നെ മനസ്സിലാക്കാം. ഇവിടെ ആകാശം ഭൂതാകാശമല്ല, ഭൂതാകാശത്തിൽ നിന്ന് സർവഭൂതങ്ങൾ ഉണ്ടാകത്തില്ല. ആ സർവഭൂതങ്ങളിൽ അന്തർഭവിച്ചിരിക്കുന്നതാണ് ഭൂതാകാശം. പരസ്മാദ് ഭീ ബ്രഹ്മണോ ഭൂതാനാം ഉത്പത്തി രീതി വേദാന്തേഷു മര്യാദ, ഇതാണ് വേദാന്തം മര്യാദ. വേദാന്തങ്ങളുടെ ശബ്ദത്തിന്റെ മര്യാദ, വേദാന്തങ്ങളിലെ ശ്രുതികളുടെ ശബ്ദത്തിന്റെ സാമർഥ്യം അതാണ്. എന്ത്? പരസ്മാദ് ഭീ ബ്രഹ്മണോ, പരബ്രഹ്മത്തിൽ നിന്നാണ് ഭൂതാനാം ഉത്പത്തി, എല്ലാം സൃഷ്ടമായിരിക്കുന്നത്. അതവിടെ വ്യക്തമാണ്. അങ്ങനെ ഒരു ശബ്ദമര്യാദയുണ്ട്, അങ്ങനെ വിചാരത്തിന് നിയമങ്ങളുണ്ട്. അതാണ് സർവത്ര പാലിക്കുന്നതെങ്കിൽ അത് എന്തുകൊണ്ട് എല്ലാവരും അത് കണ്ടെത്തുന്നില്ല എന്ന് ചോദിക്കും. എന്തുകൊണ്ടത് കാണുന്നില്ല? കാരണം പ്രമാണം എന്ന് പറയുന്നതിന്റെ സ്വഭാവം ഒന്നാണ്. പ്രമാണത്തിന്റെ സ്വഭാവം ഒന്നായിരിക്കെ വേദത്തെ കാണുന്നവരെല്ലാം എന്തുകൊണ്ട് വേദത്തിന്റെയും മര്യാദയെ കാണുന്നില്ല? ശബ്ദമര്യാദ. എന്തുകൊണ്ട് എല്ലാവരും ആ തത്വത്തെ കണ്ടെത്തുന്നില്ല എന്ന് ചോദിക്കുന്നത്, എല്ലാവർക്കും കണ്ണുണ്ടെങ്കിലും എല്ലാ പേരും ഒരേ കാഴ്ച എന്തുകൊണ്ട് കാണുന്നില്ല എന്ന് ചോദിക്കും പോലെയാണ്. എല്ലാവർക്കും കണ്ണുണ്ട്, അപ്പൊ എല്ലാവരും ഒരു കാഴ്ചയല്ലേ കാണുന്നത്? അങ്ങനെ പറയാം. ഏതുപോലെ എല്ലാവരും ഒരേ വേദത്തെ തന്നെ കേൾക്കുന്നു, ഒരേ ശബ്ദത്തെ തന്നെ ശ്രമിക്കുന്നു, പക്ഷെ അവിടുത്തെ ശബ്ദം മര്യാദ എല്ലാവരെ സംബന്ധിച്ചും ഒരുപോലെയല്ല. ശബ്ദസാമർഥ്യത്തിൽ വ്യത്യാസം വരുന്നു. ഏതുപോലെ എല്ലാവരും കാണുന്നു, ഇതാ ഇവിടെ ഒരു പുസ്തകം ഇരിക്കുന്നതായിട്ട്, പക്ഷേ ഈ പുസ്തകത്തിൽ ഞാൻ കാണുന്നത് എല്ലാവർക്കും കാണാൻ പറ്റത്തില്ല, മറ്റൊരാൾ കാണുന്നത് എനിക്ക് കാണാൻ കഴിയത്തില്ല.